അതെ, നമ്മള് ആരുടെയും വിശ്വാസത്തെ നിഷേധിക്കാൻ പാടില്ല. ഇപ്പൊ ഒരാള് യോഗശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്താണ് വിശ്വസിക്കണോ? നമ്മളതിനെ എന്താണ് ചോദ്യം ചെയ്യാന്നുള്ളതല്ല, അതിന് നിഷേധിക്കേണ്ട കാര്യമില്ല. അത് അവരവരുടെ വിശ്വാസം. കാരണം വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ്. ആണ് ക്രിസ്തുവിൽ കുറച്ചുപേര് വിശ്വസിക്കുന്നു, നബീത് വിശ്വസിക്കുന്നു, കുറച്ചുപേര് ബുദ്ധന് വിശ്വസിക്കുന്നു, അങ്ങനെ പലരും പലതിനെ വിശ്വസിക്കുന്നു. അപ്പൊ അവരവരുടെ വിശ്വാസം അവരവർ പ്രവർത്തിക്കോട്ടെ. അതുപോലെ ഇനിയിപ്പോ യോഗ ശക്തികളിൽ ഒരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിച്ചോട്ടെ, അതിനെന്താ? അതിനും നിഷേധിക്കേണ്ട കാര്യമില്ല. പിന്നെ എന്താണ് പറയുന്നത്? ഞാൻ എന്താ പറഞ്ഞത്? വിശ്വസിക്കോ വിശ്വസിക്കാതിരിക്കാറോ സ്വാതന്ത്ര്യമാണ്. പിന്നെ യോഗശാസ്ത്രത്തെ നമുക്ക് നിഷേധിക്കണ്ട, അല്ലെ വേറെ ഒന്നിനെ നിഷേധിക്കേണ്ട ആവശ്യം നമുക്കില്ല. വിശ്വസിക്കുന്നവര് കുറച്ച് തന്നെ വിശ്വസിക്കട്ടെ, വിശ്വസിച്ചോട്ടെ. പിന്നെ ഞാൻ എന്താ കൂടുതലായിട്ട് പറഞ്ഞത്? അത് സംബന്ധിച്ചു. ഇതാണ് ഞാനും പറയുന്നത്. അത് തന്നെ ആരെയും വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയോ നിങ്ങള് വിശ്വസിക്കുന്നതുകൊണ്ട് മണ്ടന്മാരെന്ന് പറയുകയോ അങ്ങനെയൊന്നുമല്ല. പിന്നെ എന്താണ് ഞാൻ കൂടുതലായി പറഞ്ഞത്? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് മനസ്സിലാക്കി. ഉണ്മയായ ഒരു തത്വമുണ്ട്, അതിനെ ബോധ്യപ്പെടുത്തുക, സിദ്ധാന്തത്തെ ബോധ്യപ്പെടുത്തുകയാണ് മുഖ്യമായിരിക്കുന്നത്. ഒന്നുമല്ല, യോഗസിദ്ധികളെ കുറിച്ച് എന്താ ഞാൻ പറഞ്ഞത്? അതെങ്ങനെ ഭൂലോകമണ്ഡലത്തിലൊക്കെ പറയും എന്ന് വെച്ചിട്ട് നമ്മളതിനകത്തൊന്നും ആകർഷകരാകേണ്ട ആവശ്യമില്ല. അതായത് യോഗത്തിലെ സിദ്ധികളെ കുറിച്ച് പറയുന്ന വിശ്വാസം വേറെയാണ്, ശാസ്ത്രം വേറെയാണ്. ശാസ്ത്രത്തിൽ എന്താണ് ഒരുപാട് യോഗസിദ്ധികളെ കുറിച്ച് പറയുന്നുണ്ട്. ഇത്തരം സിദ്ധികൾ ശാസ്ത്രത്തിൽ പറയുന്ന രീതിയിൽ സംഭവിക്കുന്നതിനുള്ള യാതൊരു സാധ്യതയില്ല. മനസ്സിലായോ? എന്തുകൊണ്ടില്ല? കാരണം അങ്ങനെയുള്ള യോഗ സിദ്ധികൾ ഇവർ പറയുന്ന തരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. അതിനെ തെളിയിക്കാൻ കഴിയത്തില്ല, അതിന് സാധ്യതയില്ലെന്ന് പറയുന്നു. ഇന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഇന്നത്തെ സമൂഹത്തിനോട് ചോദിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വിശ്വസിക്കുന്നവർ വിശ്വസിക്കും, പക്ഷെ അങ്ങനെ വിശ്വസിക്കാൻ തയ്യാറല്ലാത്തവർ ചോദിക്കും അതിനെന്താ തെളിവ് നിങ്ങൾ ഈ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ശരി ഇതാണ് തെളിവെന്ന് പറഞ്ഞ് നമുക്ക് ഹാജരാക്കാം. നമ്മുടെ ഇത് തെളിവൊന്നുമില്ല ഈ പറയുന്ന സിദ്ധികൾക്ക്. മനസ്സിലായ ഉദാഹരണമാണ് പറഞ്ഞ താരാവ്യൂഹജ്ഞാനം. യോഗത്തിലൂടെ ഒരാൾക്ക് താരാവ്യൂഹജ്ഞാനം ഉണ്ടാകുമെന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ടായി എന്നുള്ളതിന് തെളിയിക്കുന്നതിന് യാതൊരു തെളിവുമില്ല. ഇന്ന് ഒരു ആർക്കെങ്കിലും ഉണ്ടായി എന്നുള്ളത് ഗൂഢമെന്നല്ല, അതിന് തെളിവില്ല. അപ്പൊ തെളിവില്ലാത്ത കാര്യം വേറൊരാളെ ബോധ്യപ്പെടുകയല്ല, ആദ്യം നമുക്ക് ബോധ്യപ്പെടണ്ടേ? അതെ, നേരം കൊടുത്താൽ രാവിലെ ഒരു മൂന്ന് പ്രാവശ്യം ഓങ്കാരം ജപിക്കാൻ തന്നെ പാടുള്ള ആൾക്കാർക്ക് ഇതൊക്കെ ഓങ്കാരത്തിന്റെ കാര്യം വരെ അല്ല പറയാ. ഒരു സാധനം ചെയ്യാത്തവർക്ക് ഇത് പറ്റുമോ? പറ്റില്ല. വിശ്വാസങ്ങളെന്ന് പറയുന്നത് അവരവർക്ക് എന്ത് വിശ്വാസമാണോ അത് വിശ്വസിക്കുക, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷെ ഇത് പറയുന്ന എന്താണ്? ഇപ്പോ താരാവ്യൂഹങ്ങളുടെ ജ്ഞാനം ഉണ്ടെന്ന് പറയുമ്പോൾ അതൊരു ക്ലെയിമാണ്, ഒരു അവകാശവാദമാണ് താരാവ്യൂഹങ്ങളുടെ യോഗിക്ക്. എന്നാൽ അങ്ങനെ താരാവ്യൂഹങ്ങളുടെ ജ്ഞാനമുള്ള ഒരു യോഗി എവിടെയെങ്കിലും താരാവ്യൂഹങ്ങളെ കുറിച്ച് എന്തെഴുതിയിരിക്കുന്നു, എന്ത് വെളിപ്പെടുത്തിയിരിക്കുന്നു, അവനൊന്നും ഒരു തെളിവുമില്ല. അത് ഉണ്ടായിരുന്നെങ്കിൽ അത് അംഗീകരിക്കുക, ഇല്ലെങ്കിൽ അത് വെറുതെ പറയുകയാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ തെളിവില്ലെങ്കിലും നമുക്ക് വിശ്വസിക്കാം. ഒരാൾ കുട്ടിച്ചാത്തമുണ്ടെന്ന് വിശ്വസിക്കുന്നു, മറതയുണ്ടെന്ന് വിശ്വസിക്കുന്നു, മാടനുണ്ടെന്ന് വിശ്വസിക്കുന്നു, അതിനൊന്നും തെളിവ് വേണമെന്നില്ല. അതൊക്കെ വിശ്വസിക്കുന്നു മനുഷ്യൻ, അത് വിശ്വസിക്കാനെന്താ? അതൊക്കെ വിശ്വാസങ്ങളാണ്, അവരവരുടെ വിശ്വാസം. ഇപ്പോ മരിച്ചു കഴിഞ്ഞ അള്ളാഹുവിന്റെ മുമ്പ് പോയി നിൽക്കുമെന്ന് കുറച്ചുപേര് വിശ്വസിക്കുന്നു, വിശ്വാസമാണ്. നമുക്കത് എന്താണ് തെളിവ് ചോദിച്ചാൽ തെളിവൊന്നുമില്ല, പക്ഷെ വിശ്വസിക്കുന്നു. കുറച്ച് പേര് പറയുന്ന അള്ളാഹുവിന്റെ മുമ്പിലല്ല പോയി നിൽക്കുന്നു, കർത്താവിന്റെ മുമ്പിൽ ചെന്നി അവിടെയാണ് വിചാരണ നടത്തുന്നതെന്ന് പറയും. ചിലർ പറയും അവിടെയല്ല, ചിത്രഗുപ്തന്റെ അടുത്ത് പോകുന്നു. ഇതൊക്കെ മനുഷ്യന്റെ വിശ്വാസങ്ങളാണ്, ഇതൊന്നും തെളിയിക്കാൻ പറ്റത്തില്ല. എന്താണ് ഈ പറഞ്ഞു വിശ്വാസം എന്താണെന്ന്? ഇതുപോലെയാണ് ഈ പുസ്തകങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. പിന്നെ വിശ്വസിക്കുന്നെങ്കിൽ അത് വിശ്വസിച്ചോട്ടെ. ഇവരെല്ലാരും കൂടെ എന്താണ് കൂടെ പോയല്ലോ, മാർപ്പാപ്പയുടെ അടുത്ത് പോയല്ലോ. അപ്പൊ മാർപ്പാപ്പ എന്താ പറഞ്ഞത്, എന്താ പറഞ്ഞത്? മാർപ്പാപ്പ പറഞ്ഞത് അവരവരുടെ വിശ്വാസങ്ങൾ, അവരവരുടെ മത വിശ്വാസങ്ങൾ, ആത്മീയ വിശ്വാസങ്ങളിലും മതസിദ്ധാന്തങ്ങളിലും നമ്മൾ രൂഢമൂലമായി ഉറച്ചു നിൽക്കുന്നു. ആര്? അവരവരുടെ വിശ്വാസം. എന്നിട്ട് നമുക്ക് സഹകരിക്കാം. ഇതാണ് മതങ്ങളുടെ നിലപാട്. മനസ്സിലായോ? അവിടെ മതത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു, ഇതാണ് മാർപ്പാപ്പ പറഞ്ഞത് അന്ന്. മാർപ്പാപ്പയുടെ സന്ദേശം അതായത് അവരവരുടെ മതങ്ങളുടെ അതിന് വിശ്വാസത്തിൽ രൂഢമൂലമായ വിശ്വാസങ്ങൾ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. അവരവരുടെ മതവിശ്വാസങ്ങൾ ഉറച്ചു നിൽക്കുക, അങ്ങനെ നിന്നുകൊണ്ട് എന്നുവെച്ചാൽ ഒരു ക്രിസ്ത്യാനി എന്നും ക്രിസ്തു മതത്തിന്റെ അവരുടെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും ഉറച്ചു നിന്നുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് സഹകരിക്കുക. ഇതാണ് പുള്ളി പറയുന്നത്. പുള്ളിയുടെ വിശ്വാസം. അപ്പോ ക്രിസ്തു മതത്തിന് ഉറച്ചു നിൽക്കാൻ ക്രിസ്തു മതം വിശ്വാസിക്കേ പറ്റൂ, മറ്റുള്ളവരത് ഉറച്ചു നിൽക്കും. അവിടെയാണ് പ്രശ്നം. അങ്ങനെ പറയാൻ പാടില്ലെന്നാണ്, അതല്ല വിശ്വാസം. അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന യോഗത്തിൽ പറയുന്ന സിദ്ധികൾ ഇതുപോലെ പോഷത്വം എന്ന് പറയും. അത് പറയരുതെന്നാ ഞാൻ പറയുന്നത്. അപ്പൊ ഓരോരുത്തർ വിശ്വാസം ക്രിസ്തു എന്ത് പറയുന്ന പോട്ടെ, ക്രിസ്തു എന്ത് പറയാൻ വാങ്ങിക്കൊള്ളട്ടെ, അതൊക്കെ ഓരോരുത്തർ വ്യാഖ്യാനിക്കും പോലെയാണ്. നമ്മളത് പോഷത്വം എന്ന് പറയുന്ന പറഞ്ഞു, ഈ പറയുന്ന യോഗസിദ്ധികള് പോഷത്വം എന്ന് പറയും. അതുപോലെയുള്ളൂ എല്ലാം. എല്ലാ വിശ്വാസങ്ങളെ സംബന്ധിച്ചും വിശ്വസിക്കാത്തവർക്ക് അത് പോഷത്വം എന്ന് പറയും, ഏത് വിശ്വാസത്തെ സംബന്ധിച്ചും. അപ്പോ നിങ്ങൾ ചെന്നപ്പോ നിങ്ങളോട് പറഞ്ഞത് എന്താണ്, പരമത സാരവും ഏകവും എന്നല്ല പറഞ്ഞത്. മനസ്സിലായോ? അവിടെ ചെന്നപ്പോ ഗുരു പറഞ്ഞതുപോലെ പരമത സാരവും ഏകം എന്നൊരിക്കലും പറയാൻ പറ്റില്ല. അവിടെ ചെന്ന് സർവമത സമ്മേളനം നടത്തി വിജയിച്ചു വന്നു കീഴടക്കി വന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പരമത സാരവും ഏകമെന്ന് അവർ പറയത്തില്ല. പറയാത്രത്തോളം കാലം എന്താണ്, നമ്മളീ പറയുന്ന സർവമത സമ്മേളനം അതിന്റെ ആശയമൊന്നും അവരൊരിക്കലും ഉൾക്കൊള്ളത്തില്ല. അവർ പറയുന്ന എന്താണ്, അത് ആർക്കും തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പരിപാടി കഴിഞ്ഞപ്പോൾ പോപ്പ് ആ മെസ്സേജ് തന്നെ കൊടുത്തു, അവരവരുടെ മത വിശ്വാസങ്ങളിലും സിദ്ധാന്തങ്ങളിലും ഉറച്ചു നിൽക്കുക, എന്നിട്ട് എല്ലാവരുമായിട്ടും സഹകരിക്കുക. അല്ല, പല മതസാരവും ഏകം എന്ന് ഗുരു പറഞ്ഞത് അവരംഗീകരിക്കില്ല. മനസ്സിലാ? പിന്നെ ഇത്രയായി അതൊരു കാര്യം നമുക്ക് പറയാം. എന്താണോ പരസ്പരം സഹകരിക്കുക എന്ന് പറഞ്ഞല്ലോ, പരസ്പര ശത്രുത വേണ്ട, പരസ്പര എതിർക്കുണ്ട, പരസ്പരം സഹകരിക്കാൻ എന്നുള്ള ഒരു നിലപാടെടുത്തു എന്ന് പറയുന്നത് ഒരു ഭാഗം ശരി. പക്ഷെ ഗുരു പറഞ്ഞ സർവമതസാരം അവർ അംഗീകരിക്കില്ല, ഉൾക്കൊള്ളത്തില്ല. ഞങ്ങളവിടെ പോയി എന്തോ സാധിച്ചിട്ട് വന്നെന്നൊക്കെ പറയുമ്പോൾ ഈ മണ്ടന്മാർ ഒരു കാര്യം കൂടെ ആലോചിക്കുന്നു, അവരെന്താ പറഞ്ഞു എന്നുള്ളത്. മനസ്സിലായോ? സർവമത സാരത്തെ കുറിച്ചല്ല അത് പറഞ്ഞത്. അത് പറഞ്ഞത് വേറെ കാര്യം. ഗുരു പറഞ്ഞത് പല മത സാരവും ഏകം. നിങ്ങൾ വത്തിക്കാനിൽ പോയി എന്താണ് സർവമത സമ്മേളനം നടത്തിയ അവിടെ ഇരിക്കുന്ന ആൾ അത് അംഗീകരിക്കില്ല, അത് അംഗീകരിക്കാതെ നിങ്ങളെയൊക്കെ പറഞ്ഞുവിടും. നിങ്ങളെവിടെ പോയി നടത്തിയാലും ശരി, പല മതസാരവും ഏകവും എന്നുള്ള ഈ മറ്റു മതക്കാരും അംഗീകരിക്കില്ല. മനസ്സിലായോ? പിന്നെ ഞങ്ങളെന്തോ പോയി സാധിച്ചിട്ട് വന്നെന്ന് പറഞ്ഞു, അത്രയും നല്ലത് തന്നെയാണ്. എന്താണ്, അതായത് ഇത്രയും എന്താണ് മതങ്ങൾ തമ്മിൽ നമുക്ക് സഹകരിക്കാന്ന് പറഞ്ഞല്ലോ, എല്ലാവരും പരസ്പരം സഹകരിക്കാം എന്ന് പറഞ്ഞത് അങ്ങനെ പറയുന്ന ഒരു മാന്യമായ സംഭാഷണമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മതത്തിന്റെ പേരിൽ അടിക്കണ്ട എന്ന് പറയാം. പക്ഷെ ഗുരു പറഞ്ഞതിന്റെ അടുത്തൊന്നും എത്തത്തില്ല അവര്. ഗുരു പറഞ്ഞതിന് ഉൾക്കൊള്ളത്തുമില്ല. ഇപ്പോ സർവമത സമ്മേളനം എന്ന് പറയുമ്പോൾ ഗുരുവിന്റെ ആശയം ഇതാണെന്ത്? പലമത സാരം ഏകം എന്ന് പറയുന്നു. ഈ ഒരാശയം ഇവരാരും ഉൾക്കൊള്ളത്തില്ല. അവര് പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ മതത്തിനും വിശ്വാസത്തിനും ആചാരത്തിനും ഉറച്ചു നിൽക്കുന്നവരാണ്, നിങ്ങളുടെ മതം വേറെയാണ്, നിങ്ങൾ നിങ്ങളുടെ മതത്തിന് നിൽക്കുക, എന്നിട്ട് നമുക്ക് സഹകരിച്ചു മുമ്പോട്ട് പോകാം, ഈ ഒരു നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. പിന്നെ അവിടെ എവിടെ പരമസാരം ഏകമാകുന്നു? ഗുരുവിന്റെ ആശയം എവിടെ ആയിരിക്കുന്നു? അപ്പോ അല്ലെങ്കിൽ അവര് പറയണോ എന്താണ് പരമതസാരവും ഏകം? അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ പറ്റും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ആ പരമതസാരം ഏതാണെന്ന് ചോദ്യം വരും. ഏതാണ് ഈ പരമതസാരവും ഏകം എന്ന് പറയുന്നു എന്നുള്ളൊരു ചോദ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരം പറയാൻ പറ്റില്ല. അത് ഗുരുവിനെ ഉത്തരം പറയാൻ പറ്റും. മനസ്സിലായോ? അതുകൊണ്ട് നമ്മള് എന്താണ് ഇതിനൊക്കെ ഒരു രാഷ്ട്രീയമായി ആഘോഷിക്കുക എന്നുള്ള അല്ലാതെ ആശയപരമായിട്ട് ഗുരുവിന്റെ ആശയത്തെ ഇവരാരും ഉൾക്കൊള്ളുന്നവരല്ല. പിന്നെ ഒറ്റ വാക്കിൽ എന്താണ് മതസൗഹാർദ്ദം, മതസൗഹാർദ്ദ സമ്മേളനം എന്നൊക്കെ പറയുമല്ലോ, അത് ശരി, അത് വേണ്ടതാണ്. എല്ലാ മതങ്ങളും എന്താണ് അവരവരുടെ വിശ്വാസങ്ങൾ എന്തായാലും അവരെ എല്ലാവരും സഹകരിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളു. പക്ഷെ അവിടെ പരമത സാരവും ഏകവും എന്ന് പറയുന്ന ഗുരുവിന്റെ അടുത്ത് ഇവരാരും എത്തത്തില്ല. അതിൽ ഗുരുവിനെ ഇവരാരും അംഗീകരിക്കത്തില്ല. അത് വേറൊരു കാര്യം. ഞാൻ പറയുന്നത് എന്താണ്, പോയത് തെറ്റെന്നല്ല പറയുന്നത്, പോയത് തെറ്റെന്നുള്ളതല്ല. അപ്പൊ പോകുമ്പോഴാണല്ലോ നമ്മളിതൊക്കെ മനസ്സിലാക്കുന്നു. പോകുമ്പോ അവരുടെ നിലപാട് എന്താണ്, ഗുരുവിന്റെ നിലപാട് എന്താണെന്നുള്ള ഈ പോകുന്നവർ മനസ്സിലാക്കുന്നു. അതാണ് നമ്മൾ പോകുന്ന നമ്മൾ മനസ്സിലാക്കണം. ഗുരുവിന്റെ നിലപാട് എന്താണ്, അവര് പറയുന്നത് എന്താണ്, ഇത് രണ്ട് രണ്ടാണ്. പലമത സാരം ഏകം എന്ന് പറയുന്നവർ അംഗീകരിക്കുന്നില്ല. അത് സ്പഷ്ടമായി അതിന് നിങ്ങൾക്ക് സംശയം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവസാനം പോപ്പ് തന്നെ ഒരു പ്രസ്താവന ഇറക്കിയത്. മനസ്സിലായോ? നിങ്ങൾ പറയുന്നതെന്ന് ഞങ്ങൾ അംഗീകരിക്കില്ല. ഞങ്ങൾ പറയുന്ന ഇതാണ് എന്താണ്, നിങ്ങൾ നിങ്ങളുടെ മതം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം, പിന്നെ നമുക്ക് സഹകരിച്ചു പോകാം, ഇത്രയേ ഉള്ളൂ. ഇതാണോ ഗുരു പറഞ്ഞത്? മതങ്ങൾ സഹകരിക്കണമെന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും ബാഹ്യമായ പുറം ഭാഗമാണ്. അത് വേണ്ട കാര്യം തന്നെയാണ്. അപ്പൊ ആ ഒരു കാര്യത്തിൽ ശരി, സഹകരിക്കണമെന്ന് പറയുന്ന ആശയം അത് എല്ലാവരും എപ്പോഴും പറയുന്നതാണ്. എല്ലാവരും എപ്പോഴും പറയുന്ന കാര്യമാണ് അത്, എല്ലാവരും സഹകരിച്ചു പോകണം, എന്നിട്ട് എല്ലാവരും അങ്ങോട്ടും അടിക്കുകയും ചെയ്യും, അത് മറ്റൊരു കാര്യം. അപ്പോ അതല്ല അവിടെ ഏറ്റവും പ്രധാനമായി കിടക്കുന്ന ഗുരുവിന്റെ മതങ്ങളെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്? അത് ആരെങ്കിലും കൊണ്ട് അംഗീകരിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ, മറ്റ് മതക്കാരെ കൊണ്ട് എന്നുള്ളതാണ്. അത് അംഗീകരിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. മതസൗഹാർദ്ദം എന്നുള്ളത് എന്താണ്, നമ്മളിറങ്ങിയില്ലെങ്കിലും എല്ലാവരും പറയുന്ന കാര്യമാണ് മതസൗഹാർദ്ദം വേണം. അത് മത തീവ്രവാദികളും പറയും മതസൗഹാർദ്ദം വേണം. പക്ഷെ ഇത് എന്താ? അപ്പൊ അതെന്താണ് ഞാൻ പറഞ്ഞ എന്താണെന്ന് ഓർമ്മിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ്. മറ്റൊരാളുടെ വിശ്വാസം പോഷത്തിനൊന്നും പറയാൻ പറ്റില്ല, അത് അവരുടെ വിശ്വാസം. പിന്നെ ഞാൻ പറയുന്ന എന്ത് കാര്യമാണ്, കൂടുതലായിട്ട് നമ്മളീ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ശാസ്ത്രീയമായ തെളിവുകൾ നമുക്കൊരിക്കലും ഹാജരാക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാം. വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്, ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ കാര്യമാണ്. യോഗസിദ്ധികളുണ്ടെന്ന് വിശ്വസിക്കാം, അത് വ്യക്തിപരമായൊരു കാര്യമാണ്. വിശ്വസിക്കുന്നു, വേറെ വിശ്വസിക്കാതെ ഇരിക്കാം. പക്ഷെ അതിന്റെ ഒരു തെളിവ് ഹാജരാക്കുക, ഇല്ല ശാസ്ത്രീയമായ തെളിവായിരിക്കും. ഇങ്ങനെ രീതിയിൽ അതൊരിക്കലും തെളിയിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറയുന്നതിന് ചുരുക്കം. അതുകൊണ്ട് എന്താണ് നമുക്കിത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല. തെളിവിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുത്താൻ പ്രയാസം. പിന്നെ വിശ്വസിക്കുന്നവരെ കൊണ്ട് വിശ്വസിക്കുന്നവർ വിശ്വസിക്കുമ്പോൾ അത്രയധികം നടക്കും. ഉണ്ടോ ഇല്ലയോ മനസ്സിലായോ? ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അല്ല നമ്മള് ഒരു കാര്യത്തിൽ നമ്മൾ തർക്കിക്കുന്നത്, ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തില്ല. പിന്നെ എന്ത് കാര്യത്തിലാണ്? എന്ത് കാര്യത്തിലാണ് നമ്മൾ പറയുന്ന ഒരു കാര്യത്തിന് നമുക്ക് എന്തെങ്കിലും ശാസ്ത്രീയമായ ഒരു തെളിവ് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ്. ഏത് കാര്യമായാലും ശരി, സയന്റിഫിക് എവിഡൻസ് എന്ന് പറയും, അത് കൊണ്ടുവരണം. അത് കൊണ്ടുവന്നിട്ട് ശരി ഇന്ന കാര്യം ശരിയാണെന്ന് പറഞ്ഞാൽ മനസ്സിലായോ പറ്റും. പിന്നെ ഇത്തരം മതപരമായ സിദ്ധാന്തങ്ങൾ അതൊക്കെ കൂടുതലും വിശ്വാസങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് മനുഷ്യന്റെ കേവല യുക്തി ആശ്രയിച്ചിരിക്കുന്നതാണ്. അപ്പോ അത്തരം കാര്യങ്ങളൊക്കെ കുറെയൊക്കെ നമുക്ക് യുക്തിപരമായി സമർത്ഥിക്കാൻ പറ്റും കുറെയൊക്കെ. പക്ഷെ യുക്തി എന്ന് പറയുന്നതിന് ഒരു പരിധി അപ്പുറം യുക്തി കൊണ്ടൊന്നിനെയും തെളിയിക്കാൻ പറ്റത്തില്ല. അപ്പൊ ശരിക്കും ഒരു കാര്യത്തെ തെളിയിക്കണമെന്നുണ്ടെങ്കിൽ അത് ശാസ്ത്രീയമായ തെളിവ് കൊണ്ടുവരും. അതുകൊണ്ട് ആരുടെയും വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയോ വിശ്വാസം തെറ്റാണെന്ന് പറയുകയോ അങ്ങനെയല്ല, അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് വ്യക്തിപരമായ കാര്യമാണ്, അങ്ങനെ ധരിക്കരുത്. അതുകൊണ്ട് യോഗസിദ്ധികൾ കൊണ്ടുവന്ന ഒരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിശ്വസിക്കും, അതവരുടെ പേഴ്സണലായ കാര്യമാണ്. അങ്ങനെയൊക്കെ നമുക്ക് വിശ്വസിക്കാമെന്നാണ് ഞാനും പറയുന്നത്, പേഴ്സണലായ കാര്യമാണ്, വ്യക്തിപരമായ. ഈ പറയുന്നൊക്കെ നമ്മുടെ വിശ്വാസമാണ് മനസ്സിലായോ? അതെ, ഞാൻ ഇപ്പൊ പറയണെങ്കിൽ എന്റെ വിശ്വാസമാണ് ഞാൻ ഉപാസന ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തേങ്ങ കിട്ടുമെന്ന് പറഞ്ഞാൽ അതെന്റെ വിശ്വാസമാണ്. മാങ്ങ കിട്ടുമെന്ന് പറഞ്ഞാൽ അത് വിശ്വാസമാണ്. ഒന്നും കിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് വിശ്വാസമാണ്. അതൊക്കെ മനുഷ്യരുടെ വിശ്വാസമാണ്. വിശ്വാസത്തിൽ നമുക്ക് നിൽക്കുക, അത് പേഴ്സണലായ കാര്യമാണ്, വേറൊരാൾക്ക് അതിനെ നിഷേധിക്കാൻ പറ്റത്തില്ല, ആർക്കും അതിനെ നിഷേധിക്കാൻ പറ്റത്തില്ല. അപ്പോ ആ വിശ്വാസം ശരിയല്ലെന്നല്ല പറയുന്നത്, അങ്ങനെ ധരിക്കരുത്. പിന്നെ പറയുന്നത് എന്താണ്? നിങ്ങളുടെ വിശ്വാസത്തിന് ശാസ്ത്രീയമായ തെളിവ് കാര്യങ്ങൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് നമുക്ക് ഹാജരാക്കാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ. അപ്പോ ഇന്ന് മനുഷ്യ എല്ലാ കാര്യങ്ങളെ കുറിച്ചും ചിന്തിക്കുന്ന എങ്ങനെയെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിന് എത്രമാത്രം സാധ്യതയുണ്ട്, അത് ശരിയാകുന്നതിനുള്ള സാധ്യത എത്രയാണ്, ശതമാന കണക്കിലാണ് മനുഷ്യർ ചിന്തിക്കുന്നത്. എത്ര ശതമാനം അത് ശരിയാവും, അതിനുള്ള സാധ്യതകളുണ്ടെന്നാണ്. നമ്മളൊരു ഭയങ്കരമായ സിദ്ധികളെ കുറിച്ച് പറഞ്ഞാൽ അത് ശരിയാകുന്നതിന് എത്രമാത്രം സാധ്യതയുണ്ടെന്ന് ചിന്തിക്കും മനുഷ്യൻ. അപ്പൊ ചിന്തിക്കുമ്പോ അതിന് സാധ്യതയൊന്നും കാണുന്നില്ലെങ്കിൽ മനുഷ്യൻ തള്ളിക്കളയും. സാധ്യതകൾ ഉണ്ടെങ്കിൽ, കുറെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ എന്താണ്, അതിനെ അംഗീകരിക്കും. ശരി, അപ്പോ അതിനൊരു സാധ്യതയുണ്ട് എന്ന് പറയും. അല്ലാതെ ആത്യന്തികമായി ശരി അല്ലെങ്കിൽ ആത്യന്തികമായി തെറ്റ് അങ്ങനെ അല്ല ഇന്നത്തെ മനുഷ്യൻ ചിന്തിക്കുന്നു, മനസ്സിലായോ? ഇപ്പൊ ഏത് വിഷയത്തെ കുറിച്ചായാലും ശരി, പഴയ കാലത്ത് മനുഷ്യൻ ചിന്തിച്ചിരുന്നത് ആത്യന്തിക ശരി ആത്യന്തിക തെറ്റ്, ഇന്ന് അങ്ങനെയല്ല മനുഷ്യൻ ചിന്തിക്കുന്നു. അതിന് അങ്ങനെ ചിന്തിക്കുന്നതിന് ബൈനറി തിങ്കിങ് എന്ന് പറയും. ബൈനറി തിങ്കിങ് എന്ന് വെച്ചാൽ പറയും, പകല് വിവരക്കേട് പറയരുത്, അറിയാൻ വയ്യാത്ത കാര്യം, മനസ്സിലായോ? അപ്പൊ പകല് രാത്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രണ്ടേ ഉള്ളൂ. എന്ത് പകല് രാത്രി, ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ. ഈ ശങ്കരാചാര്യ പറയും പോലെ എന്താണ്, ഇരുട്ട് വെളിച്ചം ഈ രണ്ടേ ഉള്ളൂ. ഇങ്ങനെ ചിന്തിക്കുന്നതിനാണ് ബൈനറി തിങ്കിങ് എന്ന് പറയും. പഴയകാലത്ത് മനുഷ്യന് അത്ര അറിയാമായിരുന്നുള്ളൂ, ഇരുട്ട് വെളിച്ചം എന്ന് വെച്ചാൽ ഇരുട്ടിന് വിരോധമാണെന്ത് വെളിച്ചം, വെളിച്ചത്തിന് വിരോധമാണെന്ത് ഇരുട്ട്. ഇതൊരു ബൈനറി തിങ്കിങ് ആണ്, ശരിയായ ചിന്തയല്ല ഇത്. എന്തുകൊണ്ട് ശരിയായ ചിന്തയല്ല? അത് ശരിയായ ചിന്ത അല്ലാത്ത കാര്യം അവിടെ നമ്മൾ ധരിക്കുന്ന എന്താണ്? വെളിച്ചം എന്ന് പറയുന്ന ഒരു വസ്തുവുണ്ട്, അതുപോലെ ഇരുട്ടെന്നൊരു വസ്തുവുണ്ട്, അത് ധരിച്ചിട്ടാണ്. അങ്ങനെ രണ്ടു വസ്തുവില്ല. വെളിച്ചം കുറയുന്നതനുസരിച്ച് ഇരുട്ടെന്ന് പറയുന്ന ഒരവസ്ഥ നമുക്ക് അനുഭവപ്പെടുന്നേ ഉള്ളൂ. ഇത് വെളിച്ചം ഇരുട്ടോ അങ്ങനെ രണ്ടല്ല. വെളിച്ചം കൂടി കൂടി കൂടി വരുമ്പോ എന്ത് ചെയ്യുന്നു, ഇരുട്ടിന്റെ അനുഭവം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അപ്പൊ അത് രണ്ടല്ല, അത് ബാഹ്യമായ എന്തെങ്കിലും ഒരു വസ്തു ഇരുട്ടുണ്ടായിട്ടല്ല അത് സംഭവിക്കുന്നത്. നമ്മളെ കണ്ണിന് വസ്തുക്കളെ കാണുമെങ്കിൽ വെളിച്ചം വേണം, വെളിച്ചമില്ലെങ്കിൽ നമ്മളെ കണ്ണുകൊണ്ട് വസ്തുക്കളെ കാണാൻ പറ്റുന്നില്ല, അത്രയേ ഉള്ളൂ. അതിനാണ് ഇരുട്ടെന്ന് പറയുന്നത്, അല്ല പ്രത്യേകിച്ച് അവിടെ ഒരു വസ്തുവൊന്നുമില്ല. അപ്പൊ വെളിച്ചവും ഇരുട്ടും എന്ന് പറയുന്നത് പരസ്പര വിരുദ്ധമായ രണ്ട് കാര്യങ്ങളല്ല, അത് ക്രമേണ, അതിനെ കണ്ടിന്യൂ എന്ന് പറയും, ക്രമേണ മാറി വരുന്ന രണ്ട് സംഭവങ്ങളാണ്. അപ്പൊ അതിനെ രണ്ടായിട്ടല്ല കാണേണ്ടത്. പിന്നെ എങ്ങനെയാണ് വെളിച്ചത്തിന്റെ ഏറ്റക്കുറച്ചിൽ, ഇരുളിന്റെ ഏറ്റക്കുറച്ചിൽ എന്ന് മനസ്സിലാക്കുന്ന കാലമാണെന്ന് എല്ലാ കാര്യങ്ങളും. അതാണ് ശരി തെറ്റുകളെ കുറിച്ചും ന്യായാന്യായങ്ങളെ കുറിച്ചും ഒക്കെ എന്തുകൊണ്ട് ഒരുപാട് തർക്കിക്കുന്നത്. കാരണം ഏത് ശരി ഏത് തെറ്റ് എന്നുള്ളതല്ല, അതിൽ ശരിക്ക് എത്രമാത്രം സാധ്യതയുണ്ട്, തെറ്റിന് എത്രമാത്ര സാധ്യതയുണ്ട്, ന്യായത്തിന് എത്രമാത്രം സാധ്യതയുണ്ട്, അന്യായത്തിന് എത്രമാത്രം സാധ്യതയുണ്ട്, ആ സാധ്യതകളെ കുറിച്ചാണെന്ന് മനുഷ്യൻ ചിന്തിക്കുന്നത്. അല്ല ഇന്നത് ശരി ഇന്നത് തെറ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങൾ മറ്റു പലതിനനുസരിച്ച് ഒരേ കാര്യം തന്നെ ചിലപ്പോൾ ശരിയാവും തെറ്റുമാവും. അപ്പോ ഒന്നിനെ നമുക്ക് ആത്യന്തികമായി ഇപ്പോ ഒരു മനുഷ്യനെ കൊല്ലുന്നു, കൊല്ലുന്ന തെറ്റാണെന്ന് പറയും അല്ലേ. കൊല്ലുന്നവനെന്ത് ചെയ്യും, അവൻ അങ്ങനെ ക്രൂരമായിട്ടാണ് കൊല്ലുന്നതെങ്കിൽ അവനെ തൂക്കി കൊല്ലാനും നമ്മുടെ രാജ്യത്തെ നിയമമുണ്ട്. വളരെ ക്രൂരമായിട്ടാണ് ആ ഹിംസ നടത്തുന്നതെങ്കിൽ കൊല്ലുന്നവനെ തൂക്കി കൊല്ലാൻ നിയമമുണ്ട്. അപ്പോ കൊല്ലുന്നത് തെറ്റാണ്, അവന് ശിക്ഷയുണ്ട്, അതാണ് നമ്മുടെ നിയമം പറയുന്നത്. പക്ഷെ അതിർത്തി എന്നുകൊണ്ട് ശത്രുവിനെ വെടിവെച്ച് കൊല്ലുന്നവൻ ആരെങ്കിലും കൂടെ കൊല്ലും, അവന് പരമ എത്ര കൂടുതൽ പേരെ വന്നു കഴിഞ്ഞാൽ അവന് പരമ വീരചക്രം കൊടുത്ത് ആദരിക്കുകയും ചെയ്യും. അപ്പൊ കൊല്ലുന്നതെന്ന് പറയുന്നത് എന്താണ്, ശരിയാണോ തെറ്റാണോ, ഇങ്ങനെ ഇതൊക്കെ സന്ദർഭം അനുസരിച്ച് മാറി മാറി നമ്മുടെ നിയമത്തിലും നമ്മുടെ നീതിബോധത്തിലും ഒക്കെ ഇങ്ങനെ മാറി മാറി വരും. അപ്പൊ അത് എവിടെ ഏത് സന്ദർഭത്തിൽ ആരാരെ കൊല്ലുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. എന്താണ് ഇപ്പോ അഹിംസാവ്രതം പാലിക്കുന്നു എന്ന് പറയുന്നു, അഹിംസാവ്രതം നമ്മൾ പാലിക്കുന്നു, കൊല്ലുന്നു കൊല്ലാൻ പാടുള്ളൂ, ഒരു പീഡയരമ്പിനും വരുത്തരുതെന്ന് പറയുന്നു. എന്തുകൊണ്ട്, ജീവനാണ്, ജീവനാകുന്നതുകൊണ്ട് കൊല്ലരുതെന്ന് പറയുന്നു. ശരിയാണ്, നമ്മൾ അഹിംസാവ്രതം പാലിക്കുന്നു, പക്ഷെ നമ്മൾ നിരന്തരം കൊന്നുകൊണ്ടേയിരിക്കുന്നു, സൂക്ഷ്മജീവികളെ കൊല്ലുന്നു, സസ്യങ്ങളെ കൊല്ലുന്നു. അപ്പൊ അതിനെ നമ്മൾ ഹിംസയായിട്ട് പരിഗണിക്കുന്നേ ഇല്ല. അങ്ങനെ സസ്യങ്ങളെ കൊല്ലുകയും സൂക്ഷ്മജീവികളെ കൊന്നാലും നമ്മൾ അഹിംസാവാദിയാണ് എന്ന് പറയുമ്പോ ഹിംസ അഹിംസ എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച്. അത് ബൈനറിയല്ല, കൊല്ലുക കൊല്ലാതിരിക്കുക എന്ന് പറയുന്നത് രണ്ട് ഭാഗത്ത് നിൽക്കുന്നതല്ല, രണ്ടു വശത്തിലുള്ള എല്ലാ കാര്യവും. പഴയകാലത്ത് അങ്ങനെയാണ് ചിന്തിച്ചത്, ഇന്ന് അത് മാറിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യന്റെ ചിന്ത. അതുപോലെയാണ് ഈ കാര്യങ്ങളിലെല്ലാം നമ്മൾ തന്നെ വളരെ വൈകാരികമായി ഒന്നിനെയും കാണരുത്, മനസ്സിലായോ. വൈകാരികമായി കാണാൻ പാടില്ല. അതുകൊണ്ട് പഴയ കാലത്ത് 10-2000 വർഷമൊക്കെ മുമ്പ് ഇങ്ങനെയുള്ള ഭയങ്കര അത്ഭുതങ്ങളെ കുറിച്ചും അതൊക്കെ എഴുതി വെച്ചു കഴിഞ്ഞാൽ വളരെ നിസ്സാരമായ ഒരു കാര്യം തന്നെ പറയാം, മഴ പെയ്യുന്നത് എന്നാണ്, ഇന്ദ്രനാണ് മഴ പെയ്യുന്നത് എന്ന് 10-2000 വർഷം ഈ നാട്ടിലുള്ളവർ വിശ്വസിക്കുകയും മഴയ്ക്ക് വേണ്ടി ഇന്ദ്രനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി വലിയ വലിയ യാഗങ്ങൾ ചെയ്യുകയും നിരന്തരം ചെയ്തുകൊണ്ടിരുന്നു. ഇന്ദ്രൻ സന്തോഷിച്ചാലേ മഴ പെയ്യും എന്നാണ് ഇത് വിശ്വാസം. എന്റെ കുട്ടിക്കാലത്തും നമ്മളെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചതെന്നാണ് ഇന്ദ്രനാണ് മഴ പെയ്യുന്നതെന്ന്. ആ തലമുറകളായി പകർന്നു കിട്ടിയ അറിവാണ്. ഇന്നിപ്പോ കുട്ടികളുടെ അടുത്ത് ഇന്ദ്രൻ പറയും മഴ പെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കും, അപ്പൊ ന്യൂനമർദ്ദം എന്താ ചെയ്യുന്നത്, ഇന്ദ്രനാണോ ഇന്ന് മഴ പെയ്യുന്നത്? അല്ലല്ലോ, ഇന്ദ്രന്റെ ആവശ്യമില്ല. ഇന്ന് മഴ പെയ്യ്ക്കാൻ വേണ്ടി പൊങ്കാലയിടുന്നവരൊക്കെ ഉണ്ട് അപൂർവമായിട്ട്. പക്ഷെ മനുഷ്യന് ശാസ്ത്രബോധം ഉണ്ടായി വന്നപ്പോഴത്തേക്ക് ഇന്ദ്രൻ വഴിമാറിപ്പോയി. ഇന്ദ്രനൊന്നും അവിടെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഇന്ദ്രൻ പെയ്യുന്ന മഴയല്ല ഇന്നിപ്പോ മഴ. എന്ത് ചെയ്യുന്നു, പ്രെഡിക്ട് ചെയ്യുന്നു, പ്രവചിക്കുന്നതോ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം വന്ന് അടുത്ത് മഴ പെയ്യും, പറയുന്ന ദിവസം മഴ പെയ്യും, ആൾക്കാരെ മാറി താമസിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ എല്ലാം ചാകും. 3-4 ദിവസം മുമ്പ് തന്നെ വാണിംഗ് കിട്ടും, സാറ്റലൈറ്റുകൾ കണ്ടുപിടിക്കും, അവിടെ സൈക്ലോൺ രൂപപ്പെടുന്നു. അത് കൃത്യമായി ഏകദേശം പൂർണ്ണമായിട്ടല്ലെങ്കിലും മനുഷ്യർ മനസ്സിലാക്കാനുള്ള കഴിവൊന്നും ഇന്ദ്രന്റെ ആവശ്യം ഇവിടെ ഇല്ല മനസ്സിലായി. പക്ഷെ പണ്ട് അങ്ങനെയല്ല വിശ്വസിച്ചിരുന്നു. ഇതിനുവേണ്ടി എത്ര പണം ചെലവാക്കിയിട്ടുണ്ട് ഈ യാഗങ്ങളും മറ്റും നടത്താൻ വേണ്ടി. അപ്പം മനുഷ്യൻ മാറി വരുന്നു, ഇന്ദ്രൻ നിന്ന് എന്താണ് ന്യൂനമർദ്ദത്തിലേക്ക് വന്നു എന്നുള്ള കാര്യം നമ്മൾ അംഗീകരിക്കണം. പിന്നെ വേറെന്നുണ്ട്, ഇപ്പോൾ ഒരാൾ പൊങ്കാല ഇടുന്നു മഴ പെയ്യുന്നു സംഭവിക്കാം, അല്ല അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം എന്താണ്, മഴ പെയ്യാതിരിക്കുന്നു കുറെ കാലം, ജനങ്ങൾ പുറതിമുട്ട് സൈകെട്ടാണ് എന്ത് ചെയ്യുന്നത്, പൊങ്കാല ഇടുന്നു. അപ്പോഴാണ് ഈ കാലാവസ്ഥ മാറി വരുന്നത്. കാലാവസ്ഥ ഇങ്ങനെ മാറാൻ കാത്തിരിക്കുകയാണ്. കാലാവസ്ഥയൊന്നും ഒരുപോലെ ഇരിക്കത്തില്ല. നമ്മുടെ ഈ പൊങ്കാലയും മഴയും തമ്മിൽ ബന്ധമുണ്ട് തീർച്ചയായിട്ടും, കോറിലേഷൻ എന്ന് പറയും. അവിടെ രണ്ടും തമ്മിലൊരു ബന്ധമുണ്ടെന്ന് പറയുന്ന അതാണ്. പക്ഷെ കാര്യകാരണ ഭാവമില്ല. എങ്ങനെ നമ്മൾ പൊങ്കാല ഇട്ട് അതുകൊണ്ട് മഴ പെയ്തു എന്നുള്ളതല്ല, നമ്മൾ സൈകെട്ട് പൊങ്കാല ഇട്ട് പ്രകൃതി എന്ത് ചെയ്തു, സൈകെട്ട് മഴ പെയ്തു. കാരണം ചൂട് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചൂട് കൂടുമ്പോഴത്തേക്ക് പല പലതരത്തിലുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകും. എന്താണ് ഞാനോ എന്താ പറയുന്ന എൽനിനോ ഇങ്ങനെയൊക്കെ പറയുന്ന പ്രതിഭാസങ്ങൾ കടലിലുണ്ടാവും. കടലിലുണ്ടാകുമ്പോൾ അത് മാറുന്നതനുസരിച്ച് ചൂട് കൂടുമ്പോൾ മഴ കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. ഇന്ന് മനുഷ്യനതിനെ കുറിച്ചൊക്കെ ബോധമുണ്ട്. പുകയെന്നൊന്നും പോകത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുക്കളയിലൊക്കെ പഴയ കാലത്ത് ഒന്നും യാഗം നടക്കി അത് മതിയല്ലേ. യാഗശാല കത്തിക്കുന്നൊക്കെ വെറും മണ്ടത്തരങ്ങളല്ലേ. പഴയ ഈ ബോധമില്ലാത്ത മനുഷ്യർ കാണിച്ചു വെച്ച ഓരോ കോപ്രായങ്ങളൊന്നും അതിനൊന്നും യാതൊരു അടിസ്ഥാനമുള്ള കാര്യങ്ങള്. യാഗം നമുക്ക് ഇപ്പോ വനത്തിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ മഴ പെയ്യും. കാരണം അന്തരീക്ഷത്തിൽ ഭയങ്കര ചൂടുണ്ടാവുകയും പ്രകൃതിക്ക് മാറ്റം വരികയും ചെയ്തിട്ട് മഴ പെയ്യും. നമ്മളിപ്പോ നമ്മുടെ അടുക്കളയിൽ അടുപ്പിൽ തീ കൊടുത്തതുപോലെ എവിടെയെങ്കിലും കുറച്ച് തീ കൂട്ടിയെന്ന് പറഞ്ഞ് മഴയൊന്നും പെയ്യത്തില്ല. അങ്ങനെ മഴ പെയ്യത്തില്ല, അതിനുള്ള ചൂടൊന്നും ഉണ്ടാകത്തില്ല. അതൊക്കെ വെറുതെ. ഇനി പുക പോയതുവരെ പോകും, പുക അല്പം മേളോട്ട് പോയാൽ അന്തരീക്ഷത്തിൽ ലയിച്ചു, അല്ലാതെ പോയിട്ട് വേറെ മഴ പെയ്യാൻ ആൾക്കാർ. അതൊക്കെ ഈ പഴയ ആൾക്കാരുടെ ബുദ്ധി എന്താണ്, ആകാശവും മേഘം താഴേന്ന് മേലോട്ട് പോകുന്നു എന്നാണ് പുക. അപ്പൊ മേഘം പുക രണ്ടും കൂട്ടി മുട്ടിച്ചിട്ട് അപ്പോ പുക ചെന്ന് കഴിഞ്ഞാൽ അത് മേഘമാകും. പുക ചെന്ന് മേഘമൊന്നും ആകത്തില്ല, മനസ്സിലായി? അതൊക്കെ ഈ വായുവിനങ്ങ് ലയിച്ചു പോകത്തേ ഉള്ളൂ. മേഘം എന്ന് പറയുന്നത് അങ്ങനെയല്ല, വളരെ കട്ടി പിടിച്ച നീരാവിയാണ്, ജലകണികകളാണെന്ന് അറിയാതെ. നമ്മുടെ താഴേന്ന് മേലോട്ട് വന്ന് പോക ജലകണികയല്ല. അപ്പൊ ആ ജലകണിക മേളിൽ വന്നിട്ട് അത് സാന്ദ്രീഭവിച്ചിട്ട് മഴയായിട്ട് വരും. അതിന് നമ്മൾ യാഗവുമായിട്ടോ പുകയുമായിട്ടോ ഒന്നും യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ മനുഷ്യന്റെ പഴയകാലത്തെ ബുദ്ധി അനുസരിച്ച് അങ്ങനെയൊക്കെ. അതുകൊണ്ട് ഈ പൊങ്കാല ഇട്ടാ മഴ പെയ്യോ എന്ന് പറഞ്ഞാൽ ശരിയാണ്, മനുഷ്യൻ പൊങ്കാല ഇടുന്നു മഴയും വരുന്നു. പക്ഷെ അത് രണ്ടും തമ്മിൽ കോറിലേഷൻ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഒരു ബന്ധമുണ്ടായി പൊങ്കാലയിട്ട് മഴ പെയ്തു. പക്ഷെ കാര്യകാരണം അവിടെ തെളിയിക്കാൻ പറ്റില്ല. ഒരു ചെറിയ അടുപ്പിൽ പൊങ്കാല ഇട്ടെന്നും പറഞ്ഞ് ആകാശത്ത് നിന്ന് മഴ വരത്തില്ല. മഴ വരുന്നതിന്റെ കാരണങ്ങളെല്ലാം ഒത്തു വരുമ്പോൾ മഴ പെയ്യും. അതുകൊണ്ട് ഇത്തരം വിശ്വാസങ്ങൾ നമുക്ക് സൂക്ഷിക്കാം. ഞാൻ പൊങ്കാല ഇട്ടുകൊണ്ടാണ് മഴ പെയ്തതെന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷെ ഇപ്പൊ അങ്ങനെ കേൾക്കാറില്ല. എന്റെ ചെറിയ പ്രായത്തിലൊക്കെ ഈ പ്രത്യേകിച്ചും കൃഷിക്കാരുടെ ഇടയിൽ മഴ ഇല്ലാതെ വരുമ്പോൾ വളരെ അസ്വസ്ഥതയുണ്ടാവും. കാരണം ഞാറ് നടാൻ പറ്റത്തില്ല, വയല് ചിലപ്പം ഉണങ്ങിപ്പോകും, പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ 101 കലത്തി പൊങ്കാല ഓരോ വയലുകളിലാണ്, ഞങ്ങളുടെ നാട്ടിലും ഇട്ടിട്ടുണ്ട്. 101 കലത്തി പൊങ്കാല ഇട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ മഴ പെയ്തുകൊണ്ടോ പൊങ്കാല ഇട്ടപ്പോഴും മഴ പെയ്തു. പക്ഷെ പൊങ്കാല ഇട്ട് മഴ പെയ്യാത്ത കാലമുണ്ട്, അത് ആൾക്കാരങ്ങ് അവഗണിച്ചത്. അത് മഴ പെയ്ത് മാത്രമേ കണക്കിലെടുക്കൂ, മഴ പെയ്യാത്ത പൊങ്കാലകളൊന്നും ലിസ്റ്റ് കാണത്തില്ല. അപ്പൊ 100 ഗുണം പൊങ്കാല ഇടുമ്പോഴായിരിക്കും ഒരിക്കലും മഴ പെയ്യുന്നു. ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. പക്ഷെ അന്ധവിശ്വാസത്തിന് മനുഷ്യന് അവകാശമുണ്ട്, അതുകൊണ്ട് അതൊക്കെ അങ്ങനെ നിൽക്കും. അതുകൊണ്ട് പൊങ്കാല ഇട്ടുകൊണ്ട് മഴ പെയ്തു എന്നൊന്നും പറയുന്നതിന് നമുക്കതൊന്നും തെളിയിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് ഈ യോഗസിദ്ധികളുടെ കാര്യം. നമ്മുടെ വിശ്വാസം എന്നുള്ളതിലേക്ക് നമുക്ക് ഇതെല്ലാം സംരക്ഷിക്കാം. പക്ഷെ അതിന്റെ ശാസ്ത്രീയമായൊരു തെളിവ് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും തെളിയിക്കാൻ ആർക്കും ഒരു തരത്തിലും തെളിയിക്കാൻ പറ്റത്തില്ല. ഒരു അത്ഭുത സിദ്ധികളെയും ഇപ്പോ ഇംഗ്ലീഷുകാരനായ ഒരു മജീഷ്യനുണ്ട്, ഇപ്പൊ ഇല്ല, അദ്ദേഹത്തിന്റെ പേരെന്തോ ജെയിംസ് റാണ്ടി എന്ന് മറ്റോ അയാളുടെ പേര് ഞാൻ മറന്നു. അയാള് അമേരിക്ക ബ്രിട്ടീഷ് പൗണ്ട് 10 ലക്ഷം അയാൾ ഓഫർ ചെയ്തു. ഈ ലോകത്തെ ഏതെങ്കിലും ഒരു മനുഷ്യന്, അയാളൊരു മജീഷ്യനാണ്, ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അത്ഭുത സിദ്ധി തെളിയിക്കാമെങ്കിൽ ഈ 10 ലക്ഷം ഇത് കൊടുക്കാമെന്ന് പറഞ്ഞു. സായിബാബയും പോയില്ല തെളിയിക്കാൻ. അത് എവിടെയാണോ അവര് തെളിയിക്കുന്ന അവിടെ ഞാൻ വരാമെന്ന് പറഞ്ഞു. എന്റെ മുമ്പിൽ തെളിയിക്കണം, കാരണം അയാളൊരു മജീഷ്യനാണ്, അയാളെ എളുപ്പം പറ്റിക്കാൻ പറ്റില്ല, അയാൾക്ക് അറിയാം ഈ സിദ്ധിയുടെ രഹസ്യങ്ങളൊക്കെ. ഇത്തരം വെല്ലുവിളികൾ ലോകം മുഴുവൻ പലരും നടത്തിയിട്ടുണ്ട്. എന്തിനാ, നമ്മുടെ കോവൂര് നടത്തി, ആർക്കെങ്കിലും എന്തെങ്കിലും അത്ഭുത സിദ്ധി ഉണ്ടെന്ന് തെളിയിച്ചാൽ 1 ലക്ഷം രൂപയാണെന്ന് കോവൂര് പറയുന്നത്. എന്റെ ചെറിയ പ്രായത്തിൽ പത്രത്തിലൊക്കെ നിരന്തരം വായിക്കുന്നതാണ്. സായിബാബയടുത്തും പറഞ്ഞു. അപ്പോ ഒന്നും തെളിയിക്കാൻ പറ്റില്ല, ആരും അതിന് തയ്യാറായില്ല. കാരണം എന്തുകൊണ്ട്? ഇവരെല്ലാം കാണിക്കുന്ന മാജിക്കാണ്. അതായാലും പോയി കാണിച്ചാൽ പിടിക്കും. അത് എന്താണ് കോവൂരിന്റെ ഇത്രയേ ഉള്ളൂ, ആർക്കെങ്കിലും പരഹൃദയ ജ്ഞാനം ഉണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായ ഒരു കാര്യമാണ് പറഞ്ഞു. ആർക്ക് വേണോ തെളിയിക്കും. എന്താണ്, 1 രൂപയുടെ നോട്ട്, പഴയ 1 രൂപയുടെ നോട്ട് എന്റെ പോക്കറ്റ് ഇടും. സിദ്ധിയുള്ള ആൾ ആ നോട്ടിന്റെ നമ്പർ പറഞ്ഞാൽ മതി. എത്രയോ നിസ്സാരമായ കാര്യം. ഏത് സിദ്ധനും പറയാമല്ലോ, ഈ പറയുന്ന അണിമാതി ഐശ്വര്യ ഉപാസന കൊണ്ട് തേങ്ങ നേടിയൊക്കെ ആൾക്കാരുണ്ടല്ലോ, അവർക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? നിന്റെ പോക്കറ്റ് കിടക്കുന്ന ഇന്ന സാധനമാണ്. നേരൊക്കെ പറയും, ആരും പറഞ്ഞില്ല, ആർക്കും സാധിക്കില്ല. അത് ഒരു മനുഷ്യന് സാധിക്കുന്ന കാര്യമില്ല. ഒരാളുടെ പോക്കറ്റിന്റെ കിടക്കുന്ന നോട്ടിന്റെ നമ്പർ പറയാൻ ഒരു മനുഷ്യന് സാധിക്കില്ല, അത് ഉറപ്പാണ്. ഇന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെ സ്കാൻ ചെയ്യുന്ന ചെറിയ മെഷീൻ ഉണ്ടോ, സ്കാൻ ചെയ്തിട്ട് പറയാമോ? ഇന്ന് ചിലപ്പോ ആരെങ്കിലും അതൊക്കെ ഏറ്റെടുത്തെന്നിരിക്കും ശാസ്ത്രം. ഇതുകൊണ്ട് അതുകൊണ്ട് ഇതൊക്കെ വെറും യാതൊരു തെളിവില്ലാത്ത കാര്യങ്ങളാണ്. അത് ശരിയാകുന്നുള്ള യാതൊരു സാധ്യതയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ വിശ്വസിക്കുന്നത് നമുക്ക് എന്തുകൊണ്ട് വിശ്വസിക്കും? ഇതെല്ലാം പറഞ്ഞല്ലോ, ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തിലുള്ള കാര്യങ്ങളാണ്. ജഗത്പതിക്ക് ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ സ്വയം ഞാനൊരു സിദ്ധിയുള്ള ആളാണെന്ന് വിചാരിക്കുക, എന്ത് വേണോ ചെയ്യാം, അത് അവരവരുടെ വിശ്വാസമാണ്. പിന്നെ മനുഷ്യന് എന്താണ് വ്യത്യസ്തങ്ങളായ കഴിവുകളുണ്ട്, അത് അംഗീകരിക്കുന്നു. വ്യത്യസ്തമായ ശേഷികളുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ കഴിവുകളും ശേഷികളും ഉണ്ടാകുകയും അത് സമൂഹത്തിന് വേണ്ടി, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നവരെയാണ് നമ്മൾ മഹാത്മാക്കൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ലോകത്ത് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അത് സംഭവിക്കാമെന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് ലോകത്തിന് ഗുണമുണ്ടായിട്ടുണ്ട്. അത് വ്യക്തിപരമായ കഴിവുകളാണ്, അതെല്ലാവർക്കും ഉണ്ടാകത്തില്ല, അപൂർവം പേർക്കും ഉണ്ടാകും. അവരൊക്കെ ലോകത്തെന്നും ആരാധിക്കപ്പെടും, അവരൊക്കെ ബഹുമാനിക്കും മനുഷ്യർ. അത് സംഭവിക്കും. അതിന് നിങ്ങളെ സിദ്ധികളുമായിട്ട് കൂട്ടിക്കൊഴിക്കരുത്. അത് വ്യക്തികളുടെ മഹത്വമാണ്. അപ്പൊ മഹത്വമുള്ള വ്യക്തികളില്ലാന്നല്ല പറയുന്നത്. ആ മഹത്വം എന്ന് പറയുന്നത് നിങ്ങൾ ധരിക്കുന്നത് പോലെ എന്താണ് മാജിക് കൊണ്ടോ അല്ലെങ്കിൽ മന്ത്രവാദം കൊണ്ടോ കിട്ടുന്ന കാര്യങ്ങളല്ല. അത് ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ അടയാളങ്ങളാണ്. അതാണ് മഹത്വം. അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത് പേഴ്സണലായ കാര്യം, മറ്റ് ഈ പറയുന്നതിന് തെളിവ് ആവശ്യപ്പെടുക എന്ന് പറയുന്നത് ശാസ്ത്രീയമായ കാര്യമാണ്. രണ്ടും രണ്ടാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്ന ഈ ഉദാഹരണം, സിദ്ധി ഉണ്ടായാലും ഇല്ലെങ്കിലും ശരി, അങ്ങനെ ഒരു ശക്തി ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, പറയുന്ന സിദ്ധാന്തത്തിന് ഇത് ഉദാഹരണമാണ്. എങ്ങനെ എങ്ങനെയാണോ യോഗിയുടെ ശക്തി, അതുപോലെ ഒരു ശക്തി ഈശ്വരനുണ്ടായിരുന്നു. ആ ശക്തി കൊണ്ട് ഈശ്വരൻ എന്ത് ചെയ്തു, ഈ ജഗത്തിനെ പ്രകടമാക്കി എന്ന് പറയുന്നത് എന്താണ് ഈ പറയുന്നത്? ഇത് അദ്വൈതത്തിന്റെ സിദ്ധാന്തം, മനസ്സിലായോ? അദ്വൈതത്തിന്റെ സിദ്ധാന്തമാണ് ഈ പറയുന്നത്. ഇത് തെളിയിക്കാൻ പറഞ്ഞാൽ അതൊന്നും തെളിയിക്കാനൊന്നും പറ്റത്തില്ല. തെളിയിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഈ ശക്തിയെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം, നമുക്ക് നേരിട്ട് ഈശ്വരനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം, ജഗത്ത് ഉണ്ടാകുന്നതിന് മുമ്പുള്ള പ്രളയത്തെക്കുറിച്ച് നമുക്ക് അറിവണം. അതൊക്കെ നമുക്ക് ശാസ്ത്രങ്ങളിൽ നിന്നുള്ള അറിവുള്ളൂ, എഴുതി വച്ചിരിക്കുന്ന വായിച്ചുള്ള അറിവുള്ളൂ. അതുകൊണ്ട് നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. പിന്നെ ഇതൊക്കെ എന്താണ്, അദ്വൈത സിദ്ധാന്തമായി നമുക്ക് ഇതിനൊക്കെ അംഗീകരിക്കാം, നമുക്ക് വിശ്വസിക്കാം. അത്രേ സാധ്യമാകും, അതിനപ്പുറം സാധ്യമാകും എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ്. പിന്നെ വേറെ എന്താണ്? അതുകൊണ്ട് ഞാൻ ആരുടെയും വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയോ വിശ്വാസം തെറ്റെന്ന് പറയുകയല്ല ചെയ്യുന്നത്. ഞാൻ പറയുന്നത് വളരെ വ്യക്തമാണ്. എന്താണ് ഇത്തരം കാര്യങ്ങളൊന്നും നമുക്ക് ആരും മുമ്പിലും തെളിയിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, സാധിക്കുന്ന കാര്യമില്ല. പിന്നെ ഗുരുദേവന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഗുരു മറ്റുള്ളവരുടെ വിശ്വാസത്തെ പറയുന്ന പോലെ തന്നെ എല്ലാവരുടെയും വിശ്വാസത്തെ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഈ വിശ്വാസത്തിന്റെ കഴമ്പില്ലായ്മയെ പൊളിച്ചു കാണിക്കാൻ അപ്പോഴപ്പോഴപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത്ര എളുപ്പമല്ല, കാരണം കഷ്ടം ദീനം പിടിച്ചോ മധുര അത് കുടിച്ചോ കിടക്കുന്ന ജനങ്ങളോട് ഇതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇത്തരം പൊള്ളയായ വിശ്വാസങ്ങളെ തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഗുരു അവസാനം വരെ ശ്രമിച്ചത്. അതിന് വേറെ ഒന്നും നോക്കണ്ട, ഗുരുവിന്റെ പ്രതിഷ്ഠകൾ മാത്രം ശ്രമിച്ച ഈ പ്രതിഷ്ഠകളൊക്കെ അർത്ഥശൂന്യമാണ് എന്നാണ് ഗുരു അവസാനം വരെ എന്താണ് തെളിയിക്കാൻ ശ്രമിച്ചത്. അതിനാണ് അവസാനം എന്ത് പ്രതിഷ്ഠിച്ചത്? കണ്ണാടിയല്ല, സത്യം. ഇതൊക്കെയാണ് പ്രതിഷ്ഠിക്കേണ്ടതെന്നാണ് ഗുരു പറഞ്ഞത്. പക്ഷെ മറ്റ് പ്രതിഷ്ഠകളെ ഒഴിവാക്കിയില്ല, കാരണം ജനങ്ങൾ അതിലൊക്കെ വിശ്വസിക്കും. വിശ്വസിക്കൊണ്ട് അതും മറ്റു അത് വിശ്വസിക്കുന്നവർക്ക് അത് വിശ്വസിക്കുന്നവർക്ക് അതായിക്കോട്ടെ എന്നുള്ള നിലപാടാണ്. പക്ഷെ എന്തിനു ഇതിങ്ങനെ മാറ്റി മാറ്റി മാറ്റി കൊണ്ടുവന്നു? എന്തിന് ഗുരു എന്താണ് തന്ത്രവിധികളില്ലാതെ എന്തിനു പ്രതിഷ്ഠ നടത്തി? എന്തുകൊണ്ട് ഗുരു മുഹൂർത്തം നോക്കാതെ പ്രതിഷ്ഠിച്ചു? വിളക്കെന്തിനു പ്രതിഷ്ഠിച്ചു? ഇതിൽ നിന്നൊക്കെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഗുരുവിനെ ഈ പറയുന്ന അന്ധവിശ്വാസികളുടെ പട്ടികയിൽ പെടുത്തണോ, അതോ ഗുരു ഇതൊക്കെ ജനങ്ങൾ ഇതിൽ നിന്നൊക്കെ മാറി വരണമെന്ന് ആഗ്രഹിച്ച ആളായിട്ട് മനസ്സിലാക്കുന്നു? പിന്നെ വേറെ കാര്യങ്ങളുണ്ട് കേട്ടോ, ഞാനിതൊക്കെ പറയുന്നുണ്ടെങ്കിലും ചിക്കില് വേണമെന്നുണ്ടെങ്കിൽ ഈ പരിപാടികൾക്ക് ഉണ്ടായാലേ പറ്റൂ. അത് മറ്റൊരു കാര്യം. കാശ് കിട്ടണോ? ഈ പറയുന്ന അന്ധവിശ്വാസങ്ങളും ഈ പറയുന്ന വേണ്ടാധീനങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിച്ചാലേ കാശ് കിട്ടത്തുള്ളൂ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പോപ്പ്. ആര്? നമ്മുടെ വത്തിക്കാനുള്ള പോപ്പ്. പോപ്പിനിപ്പം പൈസയില്ല, അവിടെ ഖജനാവ് കാര്യമായിപ്പോയി. എന്താ പോപ്പ് കുറച്ച് പുരോഗമനവാദിയാണ്, പല പിന്നെ പുതിയ സ്വവർഗ വിവാഹം പോലെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ക്രിസ്തീയമായ ആ പാരമ്പര്യത്തിൽ നിന്നും വ്യതിചലിച്ചിട്ട് പോപ്പ് പുതിയ ആശയങ്ങൾ പറഞ്ഞു. ഇത് പറഞ്ഞ ഒരു കാരണമായി യാഥാസ്ഥികന്മാരായ ക്രിസ്ത്യാനികൾ കാശ് കൊടുക്കാതെ സ്തോത്ര കാഴ്ചയും മറ്റും വയ്ക്കാതെ അങ്ങനെ വന്നപ്പോ അവിടെ പണ്ട് കാര്യമായി. അവിടെയാണെങ്കിൽ വേറെ ബിസിനസ് ഒന്നുമില്ല. ഇപ്പോ ഈ പോപ്പുമാർക്ക് മറ്റു കടന്നാൾമാർക്കും അച്ഛന്മാർക്കും പെൻഷൻ കൊടുക്കണം, അതിനൊന്നിപ്പോ കാശില്ല, ബുദ്ധിമുട്ടുകയാണ്. എന്തുകൊണ്ട്? പോപ്പ് പുരോഗമനവാദിയായി. പുരോഗമനവാദിയായി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരും. എന്താണ് കാശില്ലാതെ ഇപ്പൊ പോപ്പിന് പറ്റിയിരിക്കുകയാണ്, പുരോഗമന വാദിയായി കാശില്ല, കാശില്ലാതെ. അപ്പൊ പുരോഗമനം പറയുമ്പം എന്താണ്, അപ്പൊ പിന്നെ അതിനെന്താ പരിഹാരം എന്ന് വിചാരിച്ച് എന്തായാലും പുരോഗമനത്തിലേക്ക് പോകത്തേ ഉള്ളൂ, അതെന്തായാലും തടയാൻ പറ്റില്ല. പോപ്പ് എന്തുകൊണ്ടാണ് പുരോഗമനവാദി ആയത്? കാരണം പഴയത് പറഞ്ഞു നിൽക്കുമ്പോ ആൾക്കാർ അകന്നു പോകുന്നു. അപ്പൊ പുരോഗമനത്തിനോട് ഒപ്പം പോയി കഴിഞ്ഞാലേ പുതിയ തലമുറയെ കൂടെ നിർത്താൻ പറ്റും. അതുകൊണ്ടാണ് പുരോഗമനമായതല്ല, ഇതിനെ കുറിച്ച് ചിന്തിക്കാതെ അവരെന്ന് വെച്ചാൽ എന്താണ് എല്ലാ കാര്യങ്ങളും നമ്മളെപ്പോലെ നമ്മുടെ ചില ആശ്രിതന്മാരടുത്ത് വന്നിരുന്ന് പൊങ്ങച്ചം പറഞ്ഞ് എന്നിട്ട് നമ്മൾ ചാടി ഇറങ്ങി ഓരോന്നിന് പോകും പോലെയല്ല അവർ ചെയ്യുന്നു. അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനൊക്കെ ഓരോരോ പ്രത്യേക പ്രത്യേക ടീമുകളുണ്ട്. ഏത് കാര്യത്തിനും അവരെല്ലാം കൂടെ കൂടിയിരുന്ന് നല്ല തലയുള്ള വിദ്യാഭ്യാസമുള്ള ആൾക്കാർ കൂടി ചേരുന്ന് ആലോചിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും. ഇപ്പൊ പോപ്പൊരു പ്രസ്താവന ഇറക്കുന്നു, മനസ്സിലായോ, തന്റെ ശിഷ്യനെ അടുത്ത് വിളിച്ചിരുത്തി പറഞ്ഞു കൊടുത്ത് എഴുതിയെടുത്തിട്ട് പത്രത്തിൽ കൊടുക്കുകയല്ല ചെയ്യുന്നത്. അത് അതിന്റെ പ്രത്യേക കമ്മിറ്റികളുണ്ട് കർദ്ദിനാൾമാരുടെ, അവരെല്ലാം കൂടി ഓരോ വാക്കിനെ കുറിച്ചും ശരിയായി തിരിച്ചും മറിച്ചും ചിന്തിച്ച് നാളെ അതിലൊരു വിമർശനം വരാത്ത രീതിയിൽ അങ്ങനെ അവർ പുറത്തിറക്കത്തുള്ളൂ. കാരണം ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നതാണ്. നമ്മൾ സ്റ്റേജ് കിട്ടുമ്പോൾ വായി തോന്നിയൊക്കെ വിളിച്ചു പറയും പോലെ അല്ല, മനസ്സിലായി. ഒരുപാട് കൂടിയാലോചനയിലൂടെ അവരൊരു പ്രസ്താവന പുറത്തിറക്കത്തുള്ളൂ. അപ്പൊ നോക്കുമ്പോ സമൂഹം പോപ്പിൽ നിന്ന് അകന്നു പോകുന്നു. അപ്പൊ കുറച്ച് പുരോഗമനപരമായ ആശയം കൂടെ പറയാമെന്ന് വിചാരിച്ചു ഇവരെ അടുപ്പിച്ചു നിർത്താൻ. അപ്പൊ എന്ത് ചെയ്തു, യാഥാസ്ഥികന്മാര് കാച്ചു കൊടുക്കുന്നവര് ഈ പുരോഗമനക്കാരൊന്നും കൊടുക്കത്തുമില്ല, കൊടുക്കുന്നവന്മാരെല്ലാം അകന്നു പോയി. ഇപ്പൊ കാശില്ല അവിടെ. ഇനി വത്തിക്കാരം എന്ന് പറയുന്ന എന്താണ്, 25 ഏക്കർ മറ്റേ ഉള്ളു. ആ എന്നാ 30 ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ 100 ആയിക്കൊള്ളട്ടെ, അതിൽ കൂടുതലല്ലല്ലോ. ആ എന്നാ 100 അതിൽ കൂടുതലൊന്നും ഇല്ല അവിടെ. ഇവിടെ എന്ത് വരുമാനം, എന്താ ഒന്നുമില്ല. ഈ ആൾക്കാർ കൊടുക്കുന്ന കാണിക്കുകയും അവിടെ വരുന്ന ടൂറിസ്റ്റുകൾ വരുമാനമേ ഉള്ളൂ. അപ്പൊ ബുദ്ധിമുട്ടില്ല. അതുപോലെ പുരോഗമനത്തിലേക്ക് നമ്മൾ പറഞ്ഞാൽ നമുക്കും പോവേണ്ടി വരും. അതാണ് ഈ സംഭാവന. പള്ളികൾ കൊടുക്കണമെങ്കിൽ പള്ളികൾക്ക് ആരെങ്കിലും കൊണ്ട് കൊടുക്കണ്ടേ? യൂറോപ്പിലൊക്കെ പള്ളികളെല്ലാം മ്യൂസിയം ആക്കുകയാണ്. അമൃതാനന്ദമയി മഠം കുറെ പള്ളികൾ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. അവിടെ ആർക്കും വേണ്ട പള്ളികളും പലതും തിയേറ്ററാക്കി, സിനിമാ തിയേറ്ററാക്കി. അപ്പൊ അവിടെയൊക്കെ വരുമാനം കുറഞ്ഞു. അപ്പോഴാണ് പോപ്പ് ആലോചിച്ച് എന്നാ നമുക്ക് കുറച്ച് പുരോഗമിക്കാന്ന് വിചാരിച്ച്. ആ വീണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു. അപ്പൊ ഇതേ പ്രശ്നം നമുക്കും വരും. പുരോഗമനം നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. പറയുമ്പോ എന്ത് ചെയ്യും? ഈ വിശ്വാസത്തിന്റെ പേരിൽ ആളുകൾ കൊടുക്കുന്ന കാശ് പുരോഗമനം പറയുമ്പോൾ കിട്ടാതെ വരും. അപ്പൊ പിന്നെ എങ്ങനെ മുമ്പോട്ട് പോകും? എന്താ പരിപാടി? അപ്പൊ പിന്നെ എന്തെങ്കിലും നല്ല ബിസിനസ്സുകൾ തുടങ്ങി സംരംഭങ്ങൾ ചെയ്യണം. എന്താണ്, മഞ്ഞപ്പൊടിയോ മുളക് പൊടിയോ? അതൊക്കെ ഈ പറയുന്നില്ലേ ചാടിക്കേറി ഓരോന്ന് ചെയ്യുന്നു. ഇപ്പൊ ഓരോ മതക്കാർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിട്ടേ നിങ്ങൾ സ്ഥാപനം ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ എന്താണ്, ഇപ്പൊ ഇസ്ലാമിന് പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങളൊരു പള്ളി ഉണ്ടാക്കി കൊടുത്ത അത് വഖഫാവും. പിന്നെ അതിന്റെ അവകാശം ആരാവും? അതാവും. പിന്നെ സ്വീകരിക്കാൻ അവകാശമൊന്നും കാണത്തില്ല. ഇത് ഇതുകൂടെയൊക്കെ ഒന്ന് ആലോചിക്കണം, മനസ്സിലായോ? കാരണം എന്താണോ സമർപ്പിക്കുന്നത് അത് സമർപ്പിച്ചോണ്ട് പിന്നെ അവിടെ അവരുടെ പ്രാർത്ഥനാലയം എന്ന് പറഞ്ഞാൽ, അതായത് ഉദാഹരണം ഗുജറാത്തില് ഒരു കൊട്ടാരം ഉണ്ടായിരുന്നു പഴയ, ഒരിക്കലും കണ്ട വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഹജ്ജിന് പോവാൻ എല്ലാരും കൂടെ ആ കൊട്ടാരത്തിൽ ഒത്തുകൂടി പണ്ടങ്ങാണ്ടായി. അത് മുനിസിപ്പൽ ആഫീസായിരുന്നു. മുനിസിപ്പൽ ആഫീസായി എത്രയോ കാലമായിട്ട് മുനിസിപ്പൽ ആഫീസായിട്ട് ഉപയോഗിക്കുന്നു. വലിയൊരു കെട്ടിടം, അതിന്റെ ഫോട്ടോ നെറ്റിൽ നോക്കിയാൽ കാണും. ഇവര് വഖഫുകാർ പറഞ്ഞു പണ്ട് ഞങ്ങൾ അത് ഉപയോഗിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് അതിന്റെ അവകാശം ഞങ്ങളാണ് പറഞ്ഞ് മുനിസിപ്പൽ ഓഫീസ് എല്ലാം ഒഴിഞ്ഞ് അത് ഇവർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ആർക്ക്? വഖഫ് ബോർഡിൽ. ഒരിക്കലും അവരുപയോഗിച്ചു ഏത് കെട്ടിടവും വഖഫ് എന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസ് കൊണ്ടുവന്ന നിയമം അനുസരിച്ച് ഏത് കെട്ടിടവും വിട്ടുകൊടുക്കേണ്ടി വരും. ഏത് കെട്ടിടവും വിട്ടുകൊടുക്കേണ്ടി വരും. കാരണം അത് ആകെയുള്ള ഒരു ട്രിബ്യൂണലാണ്, കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ പറ്റത്തില്ല. ഒരു വിഷം പെറ്റിഷൻ കൊടുക്കുക, അതുകൊണ്ടും കാര്യമൊന്നുമില്ല. ട്രിബ്യൂണലിന് പോയി കഴിഞ്ഞാൽ ട്രിബ്യൂണലിലിരിക്കുന്ന അവിടെ ഇരിക്കുന്ന മുല്ലയാണ് ഇരിക്കുന്നത്, വിധി പറയാനിരിക്കുന്നത്. മുല്ല എന്ത് വിധി പറയും? കോടതി പോകാനും സാധ്യമല്ല. ഈ കോൺഗ്രസ് മുസ്ലിം വോട്ടിന് വേണ്ടി ചെയ്തുവെച്ച ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള നിയമങ്ങൾ നിലനിൽക്കുമ്പോ നിങ്ങള് ഇവിടെ പള്ളി കൊണ്ടുവന്ന് പണിഞ്ഞു വെച്ചു കഴിഞ്ഞാല് പള്ളി പണിഞ്ഞ് അവർക്ക് ദാനം ചെയ്യുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല. യമനഗ്രൂപ്പ് എന്തെങ്കിലും കൊണ്ടുപോട്ടെ, പക്ഷെ അത് കണ്ടോളണം. എന്താണ് ശിവേനിയുടെ അവകാശം പോകും നാളെ? അത് ഈ ആവേശ പ്രസംഗക്കാരുടെ പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയുള്ള പ്രസംഗങ്ങളുണ്ടാവും എന്ന് വെച്ചാൽ അത് വക്കഫാവും. അത് മാത്രമാണ് ശരിക്കും പറഞ്ഞിരിക്കുന്നത്. എന്താണ്, ഒരു മുസ്ലിം മതവിശ്വാസിക്ക് മാത്രമേ വക്കഫ് ചെയ്യാൻ പാടുള്ളൂ എന്ന് വെച്ചാൽ ഇങ്ങനെ ദാനം കൊടുക്കാൻ പാടുള്ളൂ എന്നാണ്. ഇപ്പോ ഈ കോൺഗ്രസ് കൊണ്ടുവന്ന നിയമം അനുസരിച്ച് മുസ്ലിം അല്ലാത്തവർക്കും വക്കഫ് ചെയ്യാവുന്നതാണ്. മുസ്ലിം മതവിശ്വാസി അല്ലാത്ത ഒരാളിനും മുസ്ലിമിന് വേണ്ടി എന്തെങ്കിലും കൊടുക്കാവുന്നതാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോ അതുപോലെ ഇവിടെ സച്ചിദാനന്ദ സ്വാമി ഇപ്പൊ എന്താണ് ഇവിടെ ഒരു പള്ളി ഉണ്ടാക്കി വക്കഫ് ചെയ്താൽ ശിവേരി മുഴുവൻ ആരായി ഇരിക്കും? ബോധമില്ലാത്ത ആ മനുഷ്യനോട് പറയും, മനസ്സിലായ വീട്ടിൽ തന്നെ ഒന്നും പറഞ്ഞോണ്ട് നടക്കരുത്, പൊങ്ങച്ചൻ കാണിക്കാൻ വേണ്ടി. അങ്ങനെ ബോധമില്ലാത്ത കാര്യം പറഞ്ഞാൽ ബോധമില്ലെന്ന് തന്നെ പറയും. അല്ല, ഇത് ഇന്നത്തെ നിയമം അനുസരിച്ച് ഇപ്പൊ ബി ജെ പി ഒരു പുതിയ ബില്ല് കൊണ്ടുവരുന്നു ഇതിനെതിരായിട്ട്. അപ്പൊ അങ്ങനെ നാളെ ഒരു ബില്ല് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഇത് നടക്കില്ലായിരിക്കും, പാസ്സായ മൂന്ന് ഭരണഘടനാ ഭേദഗതിയാണ്, എളുപ്പമുള്ള കാര്യമാണ്, അത് ഭൂരിപക്ഷം കിട്ടുക. ഇന്നത്തെ നിയമം അനുസരിച്ച് നിങ്ങൾ അങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കി മുസ്ലിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ശിവരി മഠത്ത് ധർമ്മസംഘത്തിന് അതിൽ അവകാശം ഉണ്ടാകും, യാതൊരു സംശയവും. അതിനൊന്നും കുഴപ്പമില്ല, അതൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ ആയിക്കോട്ടെ, അത് വേറെ കാര്യം. ഈ പറയുന്നത് എന്താണ്, പള്ളി ഉണ്ടാ അതേസമയം ക്രിസ്ത്യൻ പള്ളിയാണെങ്കിൽ ആ പ്രശ്നമില്ല. ക്രിസ്ത്യൻ പള്ളിയാണെങ്കിൽ അവർക്ക് അങ്ങനെ അവകാശം പറയുന്ന ഒരു പ്രശ്നമൊന്നും ഇല്ല. പിന്നെ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ പറയുന്ന പണ്ട് വിവേകം പറഞ്ഞിട്ടുണ്ട്, എന്താണ് മുസ്ലിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഞാൻ ചെയ്തു കൊടുക്കും എന്നുള്ളതെന്നൊക്കെ ഉദയം പറഞ്ഞിട്ടുണ്ട്. അത് അല്ല, ഗുരു അങ്ങനെ പറഞ്ഞു വെച്ചാൽ ഗുരു പറഞ്ഞത് ഗുരുവിന്റെ നല്ല മനസ്സ്, നന്മ മനസ്സുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷെ ഇതിന്റെ അകത്ത് കിടക്കുന്ന നിയമവശങ്ങളും ഗുരു ഈ പറയുന്ന കാലത്ത് ഇവിടെ വഖഫ് നിയമം വന്നിട്ടില്ല. 1993 2003 നിയമങ്ങളൊന്നും ഗുരുവിന്റെ കാലത്തില്ല, മനസ്സിലായോ? അവരുടെ ശരീരത്തിലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ശരീരത്ത് നിയമം ഇവിടുത്തെ പാർലമെന്റിലോ ബില്ലാക്കി മാറ്റി ശരീരത്ത് നിയമം. അപ്പോ ഇവര് ചെയ്ത വലിയൊരു ദ്രോഹമാണത്. അതിപ്പോ പരമാവധിസാര യോഗം എന്ന് പറഞ്ഞ് ഇതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അംഗീകരിച്ചു കൊടുക്കാനും പാടില്ല. മറ്റുള്ളവരെ വെട്ടികളാക്കുന്ന പരിപാടിയാണതൊക്കെ. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള അപകടങ്ങൾ അതിനകത്തുണ്ട്. പിന്നെ ഇപ്പൊ എന്താണ് പന്മനാശ്രമത്തിൽ ഞാനവിടെ ഇരിക്കുമ്പോ പലപ്പോഴും അവിടെ ഈ ആയുർവേദത്തിനൊക്കെ ഇതിനൊക്കെ വരുമ്പോഴത്തേക്ക് മുസ്ലിങ്ങൾ വരും, അവരുടെ ഈ പ്രാർത്ഥനയുടെ സമയമുണ്ട് നിസ്കാരം. എന്നോട് ചോദിക്കുന്നത് ഞാൻ പറയുന്ന നിങ്ങളിവിടെ വന്ന് നിസ്കരിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ സ്ഥലം കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ പ്രാർത്ഥനാ സമയത്ത് നമ്മൾ അവിടെ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നു. പലവണയും അവർ പ്രാർത്ഥിച്ചിട്ടുണ്ട്, മിക്കവാറും പ്രാർത്ഥിക്കാറുണ്ട്. കാരണം മുസ്ലിങ്ങൾ വരുമ്പോൾ അവർക്ക് ആ സമയത്ത് നിസ്കരിക്കണം, അതിനവർക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു പ്രാർത്ഥനാലയം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് സംഗതി വേറെയാണ്. പ്രാർത്ഥനയ്ക്ക് നമ്മൾ സൗകര്യം ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യന്റെ അവകാശമാണ്. നമ്മുടെ ആശ്രമത്തിലാണെങ്കിലും അവർക്ക് പ്രാർത്ഥിച്ചിട്ട് അവർ ഇറങ്ങിപ്പോകുന്നു, ആ പ്രശ്നമൊന്നുമില്ല. മറ്റത് ഉറക്കം പിടിച്ച കേസാണ്, ആലോചിക്കാതെ ഒന്നും ചെയ്യാൻ പാടില്ല. ആലോചിക്കണം അതൊക്കെ. ശരി എന്നാ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം.